സംഖ്യ അവ്യയ ആസന്ന അദൂര അധിക സംഖ്യാസംഖ്യ സംഖ്യ അർത്ഥയാ സംഖ്യ അവ്യാദേ സമസ്യന്റെ സബൗരി ദശപര്യന്തം സംഖ്യ സംഖ്യയെ ഏവ വർത്തതേ വിംശതിതാരഭ്യ സംഖ്യായാം സംഖ്യയെ അഭി വർത്തതേ സംഖ്യ അത്ര സംഖ്യേയ അർത്ഥയാ സംഖ്യയാ അമ്പയ ആസന്ന അദൂര അധിക സംഖ്യാ സമസ്യന്തേ സബൗരി ദശാന സമീപേ യേ സന്തി തേ ഉപദശാഹ ഇതിക്തെ നവ എന്നിവ ഏകാദശ അത്ര സാമീപ്യ സംബന്ധ സംഖ്യാദ്വാരായ അത്ര ദശ സംഖ്യാദ്വാരാ സംബന്ധ സാമീപ്യ സംബന്ധ നവേ ഏകാദശ ഏവ അത അത്ര നവ ഏകാദശ വാ ഇതി അർത്ഥ നവബാലകാഹ വാ ഏകാദശ ബാലകാഹ വാ ഇതി അർത്ഥ അസ്യ ശബ്ദസ്യ ബഹുവനത്വമേവ നവ ഏകാദശ ദ്വയസ്യാപി ബഹുത്വാത് അത്ര ബഹുവനത്വമേവ സ്ത്രീ വിശേഷ്യ അനുസാരേണ സ്ത്രീലിംഗോപി ഭവേതാം അത്ര ഏകാദശീതി നോതി മയാ ഉം തന്ന സമീചീനം അനവധാനതയാം ഉം ഏകാദശീതി നോതി ഏകാദശ അത്ര സമാസേ കൃതേ ബഹുബ്രീഹു സംഖ്യേ ഇത്യനേന ഡച്ച് കൃതി അകാരാന്തത്വ ഏകവേന രൂപം നോതി ബഹുവേന രൂപമേവ സ്വാമി പ്രഥമമുക്തം സ്വാമിഭിഹി പ്രഥമമുക്തം ദശപര്യന്തം സംഖ്യേ ഏവ വർത്തതെ സംഖ്യേ സംഖ്യ ഏകഃ ബാലകഃ ഇതി സംഖ്യ സംഖ്യേ വർത്തതെ സർവത്ര സംഖ്യേ വർത്തതെ വിശേഷണത്വേന ഉപയുജ്യതെ ഏകഃ ദ്വൗ ത്രയഃ ഇത്യാദയഃ സർവത്ര വിശേഷണത്വേന സംഖ്യായാം ന സംഖ്യേ വർത്തതെ ആ ദശത സംഖ്യാ സംഖ്യേ ബാലകാനാം വിംശതിഹി ഇതി ഉക്തം ഖലു പൂർവം ഉദാഹരണരൂപേണ ബാലകാനാം വിംശതിഹി ഇതി ഉക്തം താദൃശം ബാലകാനാം ദശഃ ഏതാദൃശം വക്തും ഏതാദൃശം വക്തും ന ശക്യതേ ബാലകാനാം ദശഃ ബാലകാനാം ദശ സംഖ്യാ അർത്ഥേ ബാലകാനാം സംഖ്യാ അർത്ഥേ ഇത്യസ്യ ഉദാഹരണരൂപേണ ബാലകാനാം വിംശതിഹ് ഇതി ഉക്തം പൂർവം താദൃശം അവഗതം മയാ കിന്തു തത്രാപി ദശത്വ സംഖ്യായാഹ ബാലകാനാം വിശേഷണത്വേന സ്വീകരിക്കുന്നു അതഃ സംഖ്യാ പരിച്ഛിന്നാ ഭവന്തി ബാലകാഃ അതഃ സംഖ്യാ സംഖ്യേ വർത്തതേ വിംശത്യുപരി കേവല സംഖ്യാത്വേന അഭി സ്വീകരിയതേ ഇത് തമരകോശി മറുകോശ വ്യാഖ്യാനീഷു ഉക്തം ഏത് സർവം പ്രയോഗാനുസാരേണ വദന്തി ലോകേ പ്രയോഗ ഏവമേവ ഭവതി അതഃ ആസന്ന വിംശ ഇത്യത്ര വിംശതേരാസന്നാഹ ഇതി വിഗ്രഹ വിംശതേ ആസന്നാഹ അത്ര സംഖ്യ അമ്പയ ആസന്ന ശബ്ദം സംഖ്യയാ ആസന്ന സമസ്യത്തെ സംഖ്യയെ സംഖ്യാ പരിച്ഛിന്ന സംഖ്യയാ അത്ര സംഖ്യാ ഭവതി വിംശതി സംഖ്യയാ സമസ്യത്തെ അത്ര ആസന്ന ശബ്ദ വിംശതേ ആസന്ന ഇതി വിഗ്രഹേ ആസന്ന വിംശതി ശബ്ദയോ സമാസേ കൃതേ ആസന്ന ശബ്ദസ്യ പൂർവനിപാതേ സുപുലുകി ആസന്ന വിംശതി ഡച്ചി കേന സൂത്രേണ ബഹുവ്രയു സംഖ്യയെ ഡജ ബഹുഗണ ദിർദാച്ചി കൃത്തെ ആസന്ന വിംശതി സുപ്ലോപേ ഡച്ചിലെ ഡച്ച് ഇത്യത്ര അകാര ശിഷ്യത്തെ ആസന്ന വിംശതി ആ ഇതി സ്ഥിതേ സൂത്രം ഭവതി തി വിംശതേർ ഡിതി ഇതി വിംശതേർ ഭസ്യതി ശബ്ദസ്യ ലോപസ്യ ഡിതി അത്ര ആസന്ന വിംശതി ഇത്യത്ര ടജി പരേ പൂർവഭാഗസ്യ ഭസഞ്ജായ കേന സൂത്രേണ യജിബം അജാദിഷു അജാതി പ്രത്യയ വർത്തതേ അതഃ പൂർവഭാഗസ്യ ഭസഞ്ജായാം തി ശബ്ദസ്യലോ സൂത്രേ തി ഇതി നിർദ്ദിഷ്ട അതഃ തി ശബ്ദസ്യലോ ആസന്ന വിംശതി ഇത്യത്ര തി ശബ്ദസ്യ ലോപേ കൃതേ ആസന്ന വിംശ ആ ഇതി സ്ഥിതേ അതോ ഗുണി ഇത്യനേന പരരൂപേ കൃതേ അത്ര പദാന്തത്വം നാസ്തി പദാന്തത്വഭാവ അതോ ഗുണേ ഇത്തിനേന പരരൂപ ക്രിയതി അപദാന്താത് അതോ ഗുണേ പരരൂപ ഏകാദേശ സ്യാത് അത്ര വിംശതി ഇത്യനന്തരം സുപ്ലോപേ അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രിത്യ വിംശതി ഇത്യസ്യ പദസഞ്ജ്ഞായാം തി ഇത്യസ്യ പദാന്തത്വേ അപി അത്ര തി ശബ്ദസ്യ ലോപത്വാത് അത്ര വിംശ നിഷ്ഠ അകാരസ്യ പദാന്തത്വം നാസ്തി അതഃ അതോഗുണിയത്യനേന പരരൂപകൃതേ ആസന്ന വിംശ ഇതി സ്ഥിതി വിംശതിരാസന്നാഹ ഇതി ബഹുത്വേ ബഹു വിംശതേ ആസന്നാഹ ബഹവതഃ ഭവതി വിംശതിസ്തു ഏകവചനേവ സദാ ഏകത്വേ ഭവതി കിന്തു വിംശതേ ആസന്നാഹ ഇതി ഭവതി ബഹുത്വം പൂർവദേവ വിംശതി ദശവത് ബഹുവചനം വിംശതി ശബ്ദ വിംശതി ഇത്യതാരഭ്യ ഏകത്വമേവ വിംശത്യദ്യ സദേകത്വേ ഭവതി ഇഹ ഉക്തം വിംശത്യ ബാലകൈഹി തേ വദതി നദു വിംശതിഭിഹി ബാലകൈരിതി ഏകത്വമേവ തത്ര വിംശതേ ബാലകാനാം ഇതി ഭവതി നദു വിംശതീനാം ബാലകാനാം ഇതി കസ്മാത് വിംശതി ആദീനാം ഏകത്വം സദാ ഏകത്വം ഏകവചനമേവ ഭവതി സ്ത്രീത്വം ച വിംശതി നതു വിംശതി വിംശതേ ആസന്നാഹ പൂർവദേവ വിംശതേ ആസന്നാക്കേ ഭവന്തി ആസന്നാഹ ഇത്യുക്തേ അത്യന്ത സമീപസ്ഥ ന സമീപസ്ഥ അഭി ഭവന്തി ഏകവിംശതി വിംശതി ആസന്ന ഏവം ഏകോനവിംശതി ഏവം ദ്വാവിംശതി സർവവിംശതി ആസന്ന ഏവ സമീപസ്ഥ ഇത്യർത്ഥം ആസന്ന വിംശ വിംശതിരാസന്നാഹ ഇത്യർത്ഥ അർത്ഥ സർവത്ര പ്രയോഗാനുസാരേണ ജ്ഞേയഃ നതു കേവല വ്യുത്പത്തി അനുസാരേണ യഹ എത്ര പ്രയുജ്യതെ തദേവ തസ്യർത്ഥ അനന്തരം അദൂരത്രിംശ ഇതി ത്രിംശത അദൂര ഇതി പൂർവദേവ വിഗ്രഹ സംഖ്യ അമ്പേയ ആസന്ന അദൂര അധിക സംഖ്യാഹ സംഖ്യേ തേനേന സമാസേ കൃതേ അദൂര ശബ്ദസ്യ പൂർവനിപാതേ സുപ് ലോപേ അദൂര അദൂര ത്രിംശത് ഡച്ച് ഇതി സ്ഥിതി കിം സൂത്രം പ്രവർത്തതെ ഡച്ച് ടിലോകഹ ടിലോകേന സൂത്രേണ കേന സൂത്രേണ സൂത്ര കിം നഷ്ടത്തിലെ നസ്തദേ ഇതി നാന്തസ്യ ടിലോപഹ വിധീയതേ അസന്യാസ്തി. അത്ര ബസ് ടേർല വൈദി കിമപി സൂത്രം വർത്തത. വിംശതി ശബ്ദസ്യ അഡ്ഡിതി പരേ തി ഭാഗസ്യ ലോപഃ ഭവത്യേവ. കിന്തു അത്ര വിംശതി ന, അത്ര ത്രിംശത് ടേഹേ ഡിതി ബസ്യ ടേർലോപഃ ഇതി ടേഹേ ഇതി സൂത്രം നാദീതം. ടേഹേ ഇതി ടേഹേ അതീതം ഡിതി ബസ്യ ടേർ ലോപഃ ഇതിനേന ടി ഭാഗസ്യ ലോപേ ത്രിംശത് ഇത്യത്ര അത് ഭാഗസ്യ ലോപേ കൃത്തെ കേന സൂത്രേണ ടി സംജ്ഞാ വിധീയത. അച്ചോന്ത്യാദി ടി ഇത്യനേന ത്രിംശത് ഇത്യത്ര അത് ഭാഗസ്യ ടി സംജ്ഞായാം കൃതായാം തസ്യാഹ ടേകേ ടേഹ ടേഹ ഇത്യനേന ലോകേ കൃത്തെ അദൂര ത്രിംശ ത്രിംശ ആ അദൂര ത്രിംശ മകാരസ്യ ഹല യോഗേ അദൂര ത്രിംശ ഇതി സ്ഥിതി ബഹുവചനേ അദൂരത്രിംശാഹ ഇതി ഭവതി. അദൂരത്രിംശാഹ അദൂരസംഖ്യ സർവത്ര ഈഷദ് ഈഷദ് ഭേദേന സമാനാർത്ഥക ഏവ പുറമുക്തം ഉപൈതി. ഉപൈത്യുക്തെ അത്യന്തസമീപം. ആസന്ന ഇത്യുക്തെ അഭി സമീപമേവ കിന്തു നത്വ അത്യന്തസമീപം. അദൂര ഇത്യുക്തെ അഭി നതു അത്യന്തസമീപം നത്തു ആസന്നം കിന്തു നത്തു ദൂര ദൂരാർത്ഥക. ദൂരം ന ഇത്യുക്തെ സമീപമേവ കിന്തു പൂർവോക്താഭ്യാം ദ്വാഭ്യാം ഭിന്നയവ. അദൂരത്രിംശാഹ അനന്തരം സംഖ്യ അമ്പേയ ആസന്ന അദൂര അധിക ശബ്ദ അധിക ശബ്ദേന സഹ സമാസം. അധിക ചത്വാരിംശാഹ അത്ര വി സമാസേ ജാതേ അധിക ശബ്ദസ്യ പുറനിപാതേ അധിക ചത്വാരിംശത് ഡച്ച്. ഡച്ചി കൃതേ അത്ര ബസഞ്ഞായാം അധിക ചത്വാരിംശത് ഡച്ച്. ടിലോവേ ടേഹേ ഇത്യനേന അധിക ചത്വാരിംശത് അത് ഭാഗസ്യ ലോവേ അധിക ചത്വാരിംശ് ആ അധീന ഹൽപരേണ സമീജ്യതേ ഇതി പരേണ യോഗേ പരനിഷ്ഠ അകാരേണ യോഗേ അധിക ചത്വാരിംശ ഇത്യത്ര ബഹുവചനേ അധിക ചത്വാരിംശാഹ അത്ര നത്തു സമീപാർത്ഥകഃ നത്തു ആസന്നാർത്ഥകഃ നത്തു അദൂരാർത്ഥ കിന്തു അധികാർത്ഥ ചത്വാരിംശതോപ്യധിക ഇത്യർത്ഥ ചത്വാരിംശതോപ്യധിക ഇത്യുക്തി ചത്വാരിംശത് ഉപരി സംഖ്യ ഏവ ഭവന്തി അധിക ചത്വാരിംശത് ദ്വിചത്വാരിംശത് ഇത്യാദികം അധിക ചത്വാരിംശത് ഭവതി ചത്വാരിംശത് കിമവി ഭവിതും അർഹതി അധികം ഇത്യേവ ഉക്തം അസ്യ സംഖ്യായാ പരിധി ന ഉക്ത അധികം ഇത്യേവ ഉക്തം അനന്തരം ഭവതി സംഖ്യ അമേയ ആസന്ന അദൂര അധിക സംഖ്യാ സംഖ്യ സമസ്യതേ സംഖ്യേ ഇത്യർത്ഥ അത്ര സംഖ്യാ സംഖ്യയാ സഹ സമസ്യതേ പൂർവോക്തേഷു സ്ഥലേഷു സംഖ്യാ അതിരിക്ത ശബ്ദാഹ നിർദ്ദിഷ്ടാഹ അത്ര സംഖ്യാ സംഖ്യയാ ഏവ സമസ്യതേ ഇത്യേവ അത്ര വിശേഷ ദോ വാ ത്രയോ വാ ത്രയഹ വാ ചത്വാരഹ വാ ചത്വാര വാ പഞ്ചവാ ഇത്യാദി സ്ഥലേഷു അനേന സമാസ ക്രിയത്തെ ദ്വയഹ ദ്വൗ വാ ത്രയോ വാ ഇതി വിഗ്രഹേ സമാസേ കൃതേ ഡച്ചി സുപ്ലോപേ ദ്വി ത്രി ഡച്ചി അഹ പരിശിഷ്യത്തെ വാ വിഗ്രഹ വിഗ്രഹാർത്ഥദ്യോതനായ വാ ഇതി ഉക്തം ദ്വി വാ ഇത് വിഗ്രഹപ്രദർശനായ ദ്വി ത്രീ ഡച്ച് ഇത്യത്ര അകാര ശിഷ്യത്തെ ദ്വി ത്രീ ആ ഇത്യത്ര കിം ഭവതി ടിലോപേ ദ്വി തൃ ആ ദ്വിത്ര ഇതി ബഹുവിനെ ദ്വിത്രാഹ ദ്വിത്രാഹ ഇത്യസ്യ ദ്വയോ ദ്വൗ വാ ത്രയോ വാ ഇത്യർത്ഥ ദ്വിത്രാഹ ബാലകാഹ ഇത്യുക്തെ ത്രയോ വാ ബാലകാഹ അത്ര ദ്വൗ വാ ത്രയോ വാ ബാലക ഇതി കഥം വക്തു ശക്യതേ ദ്വൗ ഇത്യസ്യ ദ്വിത്വസംഖ്യായ അപി സത്വാത് അത്ര ദ്വൗ ബാലകൌ വാ ഇത്യേവ വക്തവ്യം കഥം വക്തും ശക്യതെ ദ്വൗ വാ ത്രയോ വാ ബാലകാഹ ഇതി ബിന്ദു അത്ര പ്രയോഗ ഏവമേവ ദ്വൗ വാ ത്രയോ വാ ബാലകാഹ ഇതി നതു ദ്വൗ വാ ത്രയോ വാ ബാലകൌ ഇതി ന ഏവം വക്തു ശക്യതെ അത്ര ബാലകാഹ ഇത്യസ്യ ബഹുവചനത്വാ ദ്വൗ വാ ത്രയോ വാ ബാലക ഇതി വക്തവ്യം ഇതി കിന്തു സമാനയുക്തിയ ദ്വൗ ഇത്യസ്യ ദ്വിവചനത്വാ ദ്വൗ വാ ത്രയോ വാ ബാലകോ ഇത്യപി വക്തവ്യമേവ കിന്തു അത്ര ദ്വൗ വാ ത്രയോ വാ ബാലക ഇത്യേവ പ്രയുജ്യത്തെ നദു ബാലകോ ഇതി കസ്മാത് അത്ര വിഗ്രഹേ പ്രയുക്ത വാ ശബ്ദ നതു വികൽപ്പാർത്ഥക വികൽപ്പാർത്ഥകത്വേ അത്ര പക്ഷദ്വയം വർത്തതെ. ഏകപക്ഷേ ദ്വിത്വം, അന്യപക്ഷേ ത്രിത്വം വാ അധികം വാ. ദ്വിത്വപക്ഷേ ദ്വിവചനം അഭിപ്രയോക്തവ്യം, തൃത്വപക്ഷേ ബഹുവചനമേവ. കസ്മാത് അത്ര പക്ഷദ്വയസ്യ സത്വ. ഏകപക്ഷേ ദ്വിത്വം, അന്യപക്ഷേ ബഹുത്വം ച. കസ്മാത് ഏവം ഭവതി വാ ശബ്ദസ്യ വികൽപ്പ അർത്ഥകത്വേ ഏവം ഭവതി. കിന്തു അത്ര വാ ശബ്ദസ്യ വികൽപ്പാർത്ഥകത്വം ന, കിന്തു വാശബ്ദ സംശയെ അപി പ്രയുജ്യതേ. അതഃ കോശേഷു വ്യാഖ്യാനേഷിച്ച ബഹുത്രയോ ഉപലഭ്യതേ അത്ര വാശബ്ദോ അനാസ്ഥായാം ഇതി. അത്ര പ്രയുക്ത വാശബ്ദ സംശയാർത്ഥകേവ നതു വികൽപ്പാർത്ഥക. വികൽപ്പാർത്ഥകത്വേ പക്ഷദ്വയം വർത്തതെ. യഥാ ലോപകശാകല്യസ്യ ഇത്യാദി സ്ഥലേഷു ഏകപക്ഷേ ലോപോ വർത്തതെ, അന്യപക്ഷേ ലോപാഭാവസ്യ. അതായത് രൂപദ്വയം സിദ്ധ്യതി ഏതാദിശേഷ സ്ഥലേഷു. അയമേവ വികൽപ്പസ്യ വിശേഷ. കിന്തു വാശബ്ദ സംശയാർത്ഥകത്വേ വാശബ്ദസ്യ അത്ര വികൽപ്പോ ന. പക്ഷദ്വയം വർത്തതേ കിന്തു ഏകത്രേവ യഥാ സ്ഥാണുർവ പുരുഷോ വ. സ്ഥാണുർവാ പുരുഷവാ ഇത്യുക്തെ ഏകസ്മിൻ ജ്ഞാനേവ കോടിദ്വയം വർത്തതേ. അത്ര പൃഥക് കോടിഹി നാസ്തി, ഏകത്രേവ കോടിദ്വയം. സ്ഥാണുന ഭവിതവ്യം പുരുഷേണ ച ഭവിതവ്യം ഏകത ഏവ. അതഃ അത്ര ദ്വിത്വേന ത്രിത്വേന ച ഭവിതവ്യം ഏകത ഏവ. യദാ ത്രിത്വം വർത്തതെ തദാനീമേവ ദ്വിത്വമപി വർത്തതെ. സംശയസ്യ ഉഭയ കോടിനിഷ്ടത്വാത് ഏകസ്മിൻ ധർമ്മണി വിരുദ്ധ നാനാധർമ്മ, വിരുദ്ധ നാനാധർമ്മ അവഗാഹനം ഏകത ഏവ ഭവതി. തസ്മിൻ ജ്ഞാനെ പുരുഷത്വം അവി പ്രതീയത സ്ഥാണുത്വമപി. അത്ര ദ്വിത്വം തൃത്വം ദ്വയമവി പ്രതീയത ഇത്യതഃ ദ്വിത്വസ്യ പ്രതീയമാനത്വാത് ദ്വിവചനമേവ യുക്തം. ദ്വിത്വപ്രതീതു അപി തൃത്വമപി പ്രതീയതേ. അതഃ അത്ര ബഹുവചനമേവ നതു ദ്വിവചനം. വികൽപ്പത്തിൽ രണ്ടു പക്ഷം, അതോ ഇതോ. സംശയത്തിൽ ഉഭയകോടി രണ്ടും ഒരുമിച്ച് വരും. അപ്പോൾ അവിടെ ദ്വിത്വവും തൃത്വവും ഒരേ സമയം പ്രതീതമാകുന്നത് കൊണ്ട്, ദ്വിത്വപ്രതീതിയിലും തൃത്വം ഉള്ളതുകൊണ്ട് ബഹുവചനമാണ് പ്രയോഗിക്കേണ്ടത്. എന്നുവെച്ചാൽ ദ്വിത്വം പ്ലസ് തൃത്വം, അപ്പൊ ദ്വിവചനം വരുമോ? അതാണ് സംശയത്തിന്റെ പ്രത്യേകത. വികല്പത്തിൽ അങ്ങനെയല്ല, രണ്ടും പ്രത്യേക കോടികളാണ്. അതഹ അത്ര അന്യതരസ്യാം ഇത്യാദി സ്ഥലേഷു വികല്പായ ശകല്യസ്യ വാ വിഭാഷ അന്യതരസ്യാം സർവത്ര വികല്പാർത്ഥക ഏവ അത്ര സംശയ ശകല്യസ്യ സംശയോ എന്ന വർത്തത പണനേരവി സംശയോ നാസ്തി വികല്പേവ അത്ര ഏവം പ്രയോജ്യത ദ്വിത്രാഹ ആനീയന്താം ദ്വിത്രാഹ ആനീയന്താം ഇതി ഉക്തവും തത്ര കോർത്ഥ ദ്വൗ ആനീയേതാം ഇതി വാ ത്രയഃ ആനീയന്താം ഇതി വാ കോത്രാർത്ഥ ദ്വിത്രാഹ ആനീയന്താം ഇത്യുക്തേ സംശയേന പ്രയുക്ത പ്രയുക്ത അത്ര സംശയേന പ്രയുക്ത ദ്വിത്രാ ഇതി ശ്രോതുരവി സംശയജ്ഞാനമേവ ജ്ഞായത്തെ സംശയജ്ഞാനമേവ ജായേത മയാ ദ്വൗ ആനേതവ്യൗ അഥവാ ത്രയഃ ആനേതവ്യാഃ ഇതി സംശയേവ അതഃ തത്ര തൃത്വപ്രതീതി അസ്ത്യേവ തൃത്വപ്രതീതോ സത്യം ബഹുവചനമേവ ഭവതി നതു ദ്വിവചനം അയം സംശയസ്യ വിശേഷ വികല്പേവന്ന ഏകപക്ഷേ ഏകോർത്ഥ അന്യപക്ഷേ അന്യാർത്ഥ സംഖ്യാ സംഖ്യയാ സമസ്യതി ഇത്യസ്യ ഉദാഹരണാന്തരം ഭവതി ദ്വിദശ ഇതി ദ്വിരാവൃത്ത ദശ അത്ര ദ്വിരിതി സംഖ്യാ ഭവതി ദശ ഇത്യപി ഏവമേവ ദ്വിരാവൃത്ത ദശ ഇത്യുക്തെ ദശ സംഖ്യായാഹ ആവൃത്തി വിവക്ഷിത അത്ര ദശ സംഖ്യായാഹ ആവൃത്തി കൃതേ വിംശതിഹി ഭവതി അത്രാപി സംഖ്യാ സംഖ്യയാ സമസ്യത്തെ അനുഭവിക വിഗ്രഹം ഭവതി അനന്തരം ദശഞ്ജസ് ദി ഔ ദശഞ്ജസ് ദ്വേ സമാസേ കൃതേ ടച്ചി കൃതേ സുപ്രോവേ കൃതേ ദ്വി ദശൻ ആ ഇത്യത്ര കിം ഭവതി നസ്തദ്യതേ ഇത്യനേന ടിലോപേ ദ്വിദശ ആ ഇത്യത്ര ജസി കൃത് ദ്വിദശ ആ ഇത്യത്ര കിം ഭവതി അതോ ഗുണേ ഇതി പരരൂപേകൃതേ ജസി ദ്വിദ്വശാഹ വിധി സിദ്ധ്യതി ബഹുവചന ദ്വിദശാഹ വിംശതിരിത്യർത്ഥ അനന്തരം ഭവതി സൂത്രം ബഹുവ്രീഹി സമാസവിദ്ധായകം തൃതീയം സൂത്രം. പ്രഥമസൂത്രം ഭവതി കിം അനേകമന്യ പദാർത്ഥമിതി. ദ്വിതീയം ഭവതി സംഖ്യയാ അഭ്യാസന അദൂര അധിക സംഖ്യാ സംഖ്യ. തൃതീയം ഭവതി ദിഗ്നാമാന്യന്തരാളേ. സൂത്രം നാം അവ്യാനാഞ്ച ഇതി സൂത്രം വർത്തതേ വാർത്തികമേവ. കതി സൂത്രാണി ഇതി മമ പ്രശ്നം. ദിങ് നാമാനി അന്തരാളെ ദിശോ നാമാനി അന്തരാളെ വാച്യ പ്രാഗ്ഭത് ദക്ഷിണസ്യാശ്ച പൂർവസ്യാശ്ച ദിശോ അന്തരാളം ദക്ഷിണപൂർവ. ഏത് സൂത്രം പൂർവം പരാമൃഷ്ടം കോപി സ്മരതി വ പുത്രേതി. ദക്ഷിണസ്യാശ്ച പൂർവസ്യാശ്ച ദിശോ അന്തരാളം ദക്ഷിണപൂർവ ഉത്തരപൂർവ ഇത്യാദികം പൂർവം സ്മരതി. കഹ സ്മരതി ദിക്സംഗേ സംജ്ഞായാം ഇത്യത്ര കിം ഭവതി തത്ര കിം ഭവതി. സർവനാമ പ്രക്രിയയാം അത്ര സർവനാമ സംജ്ഞാ പ്രകരണി വിചാരിതമേത് ദിശോ നാമാനി അന്തരാളേ വാച്യേ പ്രാഗ്ഭ. പ്രാഗ്ഭത് ഇത്യുക്തേ ദിശോ നാമാനി സമസ്യതേ സബുവ്രീഹി ഇത്യർത്ഥ. ദക്ഷിണസ്യാശ്ച അത്ര ദിത്രാഹ പൂർവോക്ത ദൃഷ്ടാന്തേ ദിത്രാഹ ഇത്യത്ര ദ്വിശബ്ദസ്യ പൂർവനിപാത കൃത കേന നിയമേന പൂർവനിപാത കൃത ദിത്രാഹ ഇത്യത്ര ദ്വിശബ്ദസ്യ പൂർവനിപാത കൃത കേന നിയമേന സംഖ്യായഃ അല്പീയസ്യാഹ അഗ്രെ വാർത്തികം വർത്തതേ ഉദാഹരണമപി ഏവമേവ ദ്വിത്രാഹ ഇതി. സംഖ്യായഃ അല്പീയസ്യാഹ അല്പീയസ്യ സംഖ്യായഃ പൂർവനിപാതഃ കർത്തവ്യ ഇതി അർത്ഥഃ. ദ്വിത്രാഹ വാർത്തികം അഗ്രേ സൂത്രം വർത്തതേ സപ്തമീ വിശേഷണേ ബഹുവ്രീഹൗ ഇതി. പഞ്ചശതോത്തരം ഏകോന നവതി തമേ പൃഷ്ഠേ. അത്ര സൂത്രം വർത്തതെ സപ്തമീ വിശേഷണേ ബഹുവ്രീഹൗ സപ്തമ്യന്തം വിശേഷണഞ്ച ബഹുവ്രീഹൗ പൂർവം പ്രയോജ്യ കണ്ഠേ കാല. അത്ര കണ്ഠേ ഇതി ഭവതി സപ്തമീ അത്ര കണ്ഠേ കാല ഇത്യത്ര കണ്ഠേ കാല ഇത്യപി വിഗ്രഹീതം ശക്യതേ. പൂർവം കണ്ഠേ സഹ കാലോ യസ്യ സ കണ്ഠേ കാല ഇത്യുക്തം ഏവമേവ കണ്ഠേ കാലോ യസ്യ സ കണ്ഠേ കാല ഇത്യപി വക്തി ശക്യതേ. പ്രയോഗദ്വയേപി കണ്ഠേ ഇതി സപ്തമ്യന്തസ്യ പൂർവനിപാതഃ കൃതഃ അതേവ ജ്ഞാപകാത് വ്യതികരണപദോ ഭൂപരി തത്ര സപ്തമീ ഇത്യുക്തം അനേന ജ്ഞാപ്യതേ സപ്തമ്യന്തസ്യാപി അന്യേന സമാസഃ ക്രിയതേ ഇതി. കിന്തു അത്ര സപ്തമ്യന്തസ്യ പൂർവനിപാതഃ നിർദ്ദിഷ്ടഃ പ്രമുക്തം ബഹുവ്രീഹി സമാസഃ പ്രഥമാന്താനാം ഏവ ഇതി. കിന്തു അത്ര സപ്തമ്യന്തസ്യ അനേന സൂത്രേണ സപ്തമ്യന്തസ്യ പൂർവനിപാതഃ നിർദ്ദിഷ്ടഃ അഥ ജ്ഞായതേ സപ്തമ്യന്താനാം പ്രഥമാന്തൈ സഹ ബഹുവ്രീഹി ഭവതി ഇതി. അത്ര സപ്തമ്യന്താന ഇത്യുക്തെ അന്യേ അന്യാസാം വിഭക്തീനാമപി ഏവമേവ ഭവതി തൃതീയാന്താനാം വാ ചതുർത്ഥ്യന്താനാം വാ പ്രഥമാന്തൈ സഹ സമാസഃ ഭവത്യേവ ഇതി ജ്ഞായതേ. അത്ര തു സപ്തമീത്യേവ നിർദ്ദിഷ്ട കിന്തു സപ്തമീത്യനേന പ്രഥമാന്ത അതിരിക്ത വിഭക്തീനാം പ്രഥമാന്തേന സഹ സമാസഃ ഭവതി ഇതി ജ്ഞായതേ. അഥ ഉക്തം അതേവ ജ്ഞാപകാത് വ്യതികരണപദോ ബഹുവ്രീഹി. അത്ര ചിത്ര ഗാവോ യസ്യ സ ചിത്രഭു ഇതി കസ്യ ഉദാഹരണം വിശേഷണസ്യ പൂർവനിപാതഃ കൃതഃ. വിശേഷണ ഉത്തരപദ വിശേഷണസ്യ ഉത്തരപദം ഏന വിശേഷ്യത്തെ ഉത്തരപദസ്യ വിശേഷണ ശബ്ദ തസ്യ പൂർവനിപാതഃ കർണീയ ഇത്യർത്ഥ. അഥ ചിത്ര ഗാവോ യസ്യ ഇത്യത്ര ചിത്ര ശബ്ദസ്യ പൂർവനിപാതഃ കൃത ചിത്ര ശബ്ദസ്യ ചിത്ര ഇതി കഥം ചിത്രശബ്ദസ്യ ചിത്ര ഇതി ഗോസ്ത്രീയോര് വിസർജനസി ഇത്യനേന സ്ത്രീയാഹ മുമുദ്ഭാഷിത പുരസ്കാത് അനു സമാനാധികരണേ സ്ത്രീയാം അപൂരണീ പ്രിയാദിഷു ഇത്യനേന പൂർവഭാഗസ്യ പൂർവദസ്യ പുംവത്വ ചിത്ര ഇതി ഗോശബ്ദസ്യ ഓകാരസ്യ ഉകാരാദേശ കഥം ഗോസ്ത്രീയോസർജന ഹ്രസ്വ അത്ര പ്രാപ്ത ചിത്രഭൂതി ഏവം സർവശ്വേത സർവ ശ്വേത യസ്യ സ സർവശ്വേത അത്ര സർവനാമ സംഖ്യയോരുപസംഖ്യാണ് സർവനാമ സംഖ്യയോരുപസംഖ്യാണ് കിം ഉപസംഖ്യാനം സർവനാമ സംഖ്യയോ പൂർവനിപാത കർത്തവ്യേത്യർത്ഥ അത്ര സർവനാമ ശബ്ദോ ഭവതി സർവൈരി തസ്യ പൂർവനിപാതേ കൃതേ സർവശ്വേതു ഇതി സർവശ്വേതോ യസ്യ സ സർവശ്വേതു സർവശ്വേതഃ ദേവദത്തഃ ഇതി സർവശ്വേതു ഇത്യതേ ശ്വേതവർണ ഇത്യർത്ഥ സർവം ഏവം ത്രി ശുൽക്കഃ ത്രയഃ ശുൽക്ക യസ്യ അത്ര ത്രിശബ്ദസ്യ സംഖ്യാത്വാ തസ്യ പൂർവനിപാതഃ ശുൽക്കമിത്യസ്യ ശുക്ലഃ ശുക്ലഃ ശുൽക്കം ശുൽക്കമിതി വക്തും ശക്യം അത്ര ശുക്ലഃ ഇത്യേവ ശുക്ലവർണ ഇത്യത്ര ത്രിശുൽക്കഃ അത്ര ദ്വിശുക്ലഃ ഇതി ന ഉദാഹരണം ദത്തം കസ്മാത് ദ്വിശബ്ദാനന്തരമേവ ത്രിശബ്ദ ആയാതി കിന്തു അത്ര ത്രിശുക്ലഃ ഇത്യേവ ദത്തം നതു ദ്വിശുക്ല ഇതി കസ്മാത് ദ്വിശബ്ദസ്യ ഉദാഹരണം പൂർവമേവ ദ്വിശബ്ദസ്യ ഉദാഹരണം ദ്വിശബ്ദസ്യ ഉദാഹരണം പൂർവമേവ അസ്തി ദ്വിശബ്ദസ്യ സർവനാമത്വ സർവനാമ ദ്വിശബ്ദസ്യ സർവനാമ സംജ്ഞാ വർത്തതേ ത്രിശബ്ദസ്യന്ന തസ്യ പ്രയോജനം കിം ദ്വിശബ്ദസ്യ സർവനാമ സംജ്ഞാകരണസ്യ പ്രയോജനം കിം ഹൈത്യനേന അകാരകരണമേവ പ്രയോജനം തത്ര ഉക്തം ദ്വിപര്യന്താനാമേവ ഇഷ്ടി ഇതി അതഃ അത്ര ദ്വിശബ്ദസ്യ ഉദാഹരണം ദത്തം കിന്തു ത്രിശുൽക്കഃ സംഖ്യയായ അല്പിയസ്യ ദ്വിത്രാഹ അഗ്രേപി വർത്തതേ മിഥോ അനയോ സമാസേ സംഖ്യാ പൂർവം ശബ്ദ പരപ്രതിഷേധ അനയോ മിഥ പ്രയോഗ അനയോ ഇത്യുക്തേ സർവനാമ സംഖ്യയോ വാർത്തയുക്തം സർവനാമ ശബ്ദസ്യ അന്യേന സഹ പ്രയോഗേ സർവനാമശബ്ദസ്യ പൂർവനിപാതഃ കരണീയ ഏവം സംഖ്യാശബ്ദസ്യ അവി പൂർവനിപാതഃ ഹിന്ദു അനയോ മിഥ പ്രയോഗേ ഏകസ്മിന്നേവ സമാസേ യഥാ ദ്വ്യന്യഹ ഇതി ദ്വീതി സംഖ്യാശബ്ദം അന്യേതി സർവനാമശബ്ദം ദ്വയോ ഏകസ്മിന്നേവ പ്രയോഗേ കസ്യ പൂർവനിപാതഃ കരണീയ അതോക്തം സംഖ്യാപൂർവം സംഖ്യാശബ്ദസ്യ പൂർവനിപാതഃ കരണീയ ഇത്യർത്ഥ ശബ്ദ പരവിപ്രേഷിത അത്ര പരവിപ്രതിഷേധോ വർത്തതേ. കഥം വാർത്തയെ ഉക്തം സർവനാമസംഖ്യയോരിതി പൂർവ സർവനാമം അനന്തരം സംഖ്യ ഇതി ഉക്തം. അത്ര പരവിപ്രേഷേദ സ്വീകാര്യ വിപ്രേഷേദേ പൂർവം കാര്യം നന്തു പരങ്കാരി അത പരവിപ്രേഷേദ്വാര അത്ര സംഖ്യാശബ്ദസ്യ പൂർവനിപാതഃ കൃതഃ. അത്ര സംഖ്യാശബ്ദസ്യ പാഠതഃ പരത്വം ഏവമേവ സംഖ്യാശബ്ദസ്യ പാഠതഃ പാഠാനുസാരേണ പൂർവം സർവനാമ ഇത്യുക്തം അനന്തരം സംഖ്യ ഇത്യുക്തം അതഃ പാഠതഃ പരത്വം പാഠദ്വാര അയമേവ പാഠക്രമഃ പാഠക്രമാനുസാരേണ പരത്വം തത് സ്വീകൃത്യ അത്ര പരവിപ്രേഷിതദ്വാര വിപ്രേഷേത പരങ്കാര്യം ഇതി വർത്തതേ. പരശബ്ദസ്യ ഇഷ്ടമിത്യർത്ഥ ഇഷ്ടമിത്യുക്തി പൂർവം അപി സ്യാത് പരം ച അത്ര ഇഷ്ടത്വേന പരമിത്യർത്ഥ അത്ര സ്വീകൃതഃ അതഃ ഏവം ഭവതി സംഖ്യായാഃ അല്പീയസ്യ അനന്തരം ഭവതി ദ്വിത്രാഃ അത്ര അല്പസംഖ്യ ഭവതി ദ്വി ഇതി അത് ദ്വിശബ്ദസ്യ പൂർവനിപാതകൃത ഏതത് ദ്വന്ദ്വേപി ദ്വൗ ച ദശ ച ദ്വാദശ ഇത്യത്ര തത് അഗ്രേ ആയാതി തത്രൈവ ദൃശ്യത വാ പ്രിയസ്യ അനന്തരം പ്രിയശബ്ദസ്യ വികൽപ്പഃ യഥാ ഗുഡപ്രിയഃ പ്രിയഗുഡഃ ഇതി ദ്വയമപി കർത്തും ശക്യു ഗുഡഃ പ്രിയോ യസ്യ സ ഗുഡപ്രിയ ഇതിവ പ്രിയഗുഡ ഇതിവ പ്രയോക്തും ശക്യം. ഗഡ്വാദേഹ പരാസപ്തമി ഗഡു കണ്ഠ ഇതി ഗഡ്വാദി ഗഡു കണ്ഠ ഇതി ഗഡു കണ്ഠേ യസ്യ സ ഗഡു കണ്ഠ തൈറോയിഡ് ഗഡു ഗഡു ഇത്യസ്യ സാമാന്യാർത്ഥ വ്യർത്ഥം പദാർത്ഥമിതി വ്യർത്ഥപദാർത്ഥ ഗഡുരിത്യസ്യ ഗളേ ഗഡു ന്യായം ഇത്യവി വർത്തതെ. അജായാഃ ഗളേ വർത്തതെ ഗഡുദ്വയം തസ്യാഃ പ്രയോജനം കിമിതി കേനാവി അദ്യാവധിന നിർണീതം അതഃ തദ്വയം ഗഡുദ്വയം വ്യർത്ഥമേവ അതഃ അജാ ഗളേ ഗഡുന്യായം ഏവമേവ വ്യർത്ഥ പ്രയോഗേ ഏവം വർത്തതെ ഗളേ ഗഡുന്യായം അത്രാപി അസ്യ പ്രയോജനം നാസ്തി അതഃ കണ്ഠേ ഗഡു യസ്യ സ ഗഡു കണ്ഠ അത്ര വിഗ്രഹ ഗഡു കണ്ഠേ യസ്യാദി അത്ര സപ്തമ്യന്തസ്യ പരനിപാതകൃത അതുക്തം ഗഡ്വാദേ പരാസപ്തമി സപ്തമി വിശേഷണേന ഇത്യനേന പൂർവ നിപാത കർത്തവ്യേവ കിന്തു അത്ര വാർത്തികാനുസാരേണ ക്വചിത് പരനിപാതോപി ദൃശ്യത്തെ ക്വചിത് നാം ഇത്യുക്തി സർവത്ര ന വഹേ ഗഡു യസ്യ സ വഹേ ഗഡു അത്ര അലു ചക്രത വഹ ഇത്യുക്തി സ്കന്ധപ്രദേശ സ്കന്ധേ ഗഡു യസ്യ സ വഹേ ഗഡു ഇതി ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഹരേ.